ഭ്രിഞ്ഞ് ഭരണേ. ഭർത്ത തുടങ്ങിയ ധാതുക്കളിൽ ഇരിക്കുന്നവരെന്ന് സാധാരണ ഭരണം ഭരിക്കുക എന്നുള്ളതാണ് തന്നെ. ധരിക്കുക, ഭരിക്കുക, ധാരാളം പ്രയോഗിക്കുന്ന ധാതുവാണ്. ഞെത്ത്, ഉഭയപതി, ഭ്രഞ്ഞ്, ശപ്പ്, തിപ്പ്, സർവധാതു, ആർധാതുയോ, ഗുണ, രപരം, ഭരതി, ഭാര്, ആതി, ഭരതി, ഭരന്തി, ഭരസി, ഭരസ്, ഭരത, ആത്മനേപദേഷു ഭര തേ ഭരതെ ലിട്ടിൽ വരുമ്പോ ബ്രിഞ്ഞ് ദിത്വം അഭ്യാസത്തിൽ പുരത്തരപരം ഫലാതിശേഷം അഭ്യാസ ചർച്ച നല്ല അച്ചോഞ്ഞെഴുതി വൃദ്ധി രപരം ബഭാര ബബ്ര അതുസ് എന്നിരിക്കുമ്പോൾ ഏകോണിച്ച് വരുന്നു, ഗുണം വരുന്നില്ല. എന്തുകൊണ്ടാണ് അസംയോഗത്തിലിട്ട് കേത്ത് ബഭ്രതുഹു ബഭ്രുഹു എന്താ ഭ്രിഞ്ഞെന്ന് പറയുന്നത് ഋകാരാന്തമാണ്. ഭൃ ഓതൃ ദന്തയിൽ വരുന്നുണ്ടോ എന്ന് തോന്നുന്നു. ഉണ്ടോ ഓതൃ ദന്തയിൽ വരുന്നുണ്ടോ? അപ്പോ അന്നിട്ടാണ് നോക്കേണ്ടത്. കൃസൃഭ്രഭ്രസ്തൃശ്രുശ്രോലി അതിലുണ്ടോ? വന്നൂരും അജന്തോ അകാരവാൻ വായ താസ്യാനിട്ട് ധലിവേട ഹൃദന്ത ഏതിരം നിത്യാനട്ട് ഖാദ്യ അന്യോലടി ഖറാദി ഒഴികെയുള്ളതിന് ലെട്ടില് എട്ട് വരും. അപ്പൊ ക്രാദിക്ക് ലെട്ടിലിട്ട് വരില്ല, അപ്പൊ ഇട്ട് വരുന്നില്ല. ബഭ്ര പരത്തിൽ ധ ബഭ്രധ ബഭ്ര ധ എന്നിരിക്കുന്നിടത്ത് എന്തുവരും? സർവധാതാർദാദിയോ ഗുണം. ഗുണത്തെ നിഷേധിക്കുന്നില്ല. എന്തുകൊണ്ട്? കിത്തല്ല. പിന്നെന്താണ് പിത്ത്? ഗുണന്റെ പരം ബബർധ ബബ്രധുഹു ബബ്ര ബബ്ര നല് എന്താണ് നലുത്തമോ വാ ബബാര ബബര ബബ്ര വാ ബബ്ര മാ ഇട്ട് വരുമോ? എന്തുകൊണ്ട്? ഹ്രദ്യന്യോലടി ബബ്രുവ ഗുണം വരുമോ? ഗുണം കിത്ത് ആത്മനിവേദനത്തില് എന്തു വരുന്നു? യുഗണി ബഭ്രേ ബബ്രാതേ എന്തു വരുന്നു? ഇട്ട് വരുമോ? ഖാദ്യന്യോലടി സൈഡ് ഭവേ ഇട്ട് വരുമോ? ബബ്രഷേ ഗുണം വരുമോ? എന്തുകൊണ്ട്? കിത്ത് ബബ്രഷേ ബബ്രാധേ ധത്വം വരുന്നതുകൊണ്ട് അനഷിദ്ധം ബബ്രേ എന്തോന്നു ബബ്രവഹേ ലുട്ടിൽ വരുമ്പം ഭർത്ത ഗുണം വരുമോ വരുമോ ഭർത്ത ഇട്ട് വരുമോ വരുമോ എട്ട് ഏ സൂത്രം എട്ട് വരുമോ എട്ട് വരാ സൂത്രമില്ല അവിടെ എന്താ വരാത്തത് ബ്ര ക്രാദ്യന്യമായതുകൊണ്ടാണ് എട്ട് വരാത്തത് അനട്ട് ദാവ് ക്രാദ്യന്യം എന്ന് പറയുന്നത് എവിടത്തേക്കാ എട്ടിനാണ് അതുകൊണ്ടാണ് അപ്പുറത്തെ മുന്നിൽ ചെന്നാണ് താസ് അനട്ട് ധനി വേട്ട താസിൽ അനട്ടാണോ എന്ന് ആദ്യം നോക്കും എന്നുവെച്ചാൽ അത് അനട്ട് ധാതുവായിരിക്കും എന്നാൽ മറ്റ് മൂന്ന് സൂത്രങ്ങളും പ്രവർത്തിക്കത്തുള്ളൂ ഏത് ദൃശ്യസ്രോരടി അജസ്താസുദ്ധോ ഭാരദ്വാജ ഭർത്താസി ഭർത്താസ്മി ഭർത്താസ്വഹ ഭർത്താസേ അടുത്ത് ഭർത്താ ഭർത്താ ഭർത്താസേ ഭർത്താദ്വേ ഭർത്താഹേ ലിട്ടിൽ എട്ട് വരും സൂത്രം ഏതാണ് സൂത്രം ലിട്ടിൽ ഇട്ട് വിധിക്കുന്ന സൂത്രം ഋദ്ധനോസി എന്താണ് എന്റെ വൃത്തി അപ്പോ ഗുണവും വന്നു ഭരിഷ്യതി ഭരിഷ്യത ഭരിഷ്യന്തി ഭരിഷ്യസി ഭരിഷ്യത ഭരിഷ്യത ഭരിഷ്യാമി ഭരിഷ്യാമി അന്നിനകതം ഭരിഷ്യത്തെ ഭരിഷ്യത്തെ ഭരിഷ്യന്തി ഭരിഷ്യസി ഭരിഷ്യത്തെ ഭരിഷ്യത്തെ ഭരിഷ്യ ഇതുപോലെ തന്നെയാണ് ഇളറങ്ങും വരുന്നത് എങ്ങനെ അഭരിഷ്യത് അഭരിഷ്യതാം അപരിഷ്യൻ അപരിഷ്യ അപരിഷ്യത് അപരിഷ്യ അപരിഷ്യം അപരിഷ്യ അപരിഷ്യം ആത്മനിയോഗത്തിൽ അപരിഷ്യത അപരിഷ്യതാം അപരിഷ്യന്ത അപരിഷധ അപരിഷേതാം അപരിഷ്യത്വം അപരിഷ്യേ അപരിഷ്യാവഹി അപരിഷ്യാമഹി ലോട്ടിൽ വരുമ്പോ ഭരതു ഭരത ഭരതാം ഭരന്തു ഭര ഭരത ഭരതം ഭരത ഭര നീ ഭരാവ ഭരാമ ആത്മനിഗതം ഭരതാം ഭരേതാം ഭരന്താം ഭരേതാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് മലയാളത്തിലെ പരതാമല്ല പരതുക ഇത് ഭരതാണ് അല്പം ഒന്ന് കടുപ്പിക്കണം അഭരത് അവിടെയും പലരും അഭരൻ എന്ന് പറയുന്നതിന് പേരും അപരൻ എന്നാണ് പറയുന്നത് ഇത് അപരനല്ല അപരൻ വേറെ ഇത് അഭരൻ അഭരത അപരേതാം അപരേതാം അവരദ്ധം അഭ അഭ സംശയമുള്ളവരും ഉണ്ടാകാതിരിക്കുന്നു ഉറപ്പുള്ളവർ ഉറച്ചു പറയുക അഭരേ അഭരാമഹി അഭരാമഹി വിധിനി ഭരേത് ഭരേത ഭരേയു ഭരേഹി ഭരേതം ഭരേത ഭരേയം അന്നിവിധം ഭരേത ഭരേയാദാം ഭരേ ആശീരങ്ങള് ഭ്രയാസ് പരസ്യോത്തര ഭ്രയാസ് തി ഇകാരത്തിന് സംഭവിക്കും. ഇകാരത്തിന് സകാരത്തിന് ഭ്രയാതെന്നിരിക്കുമ്പോ ഇവിടെ എന്താ പറയേണ്ടത്? സൂത്രം ഏത്? എന്താണ് എന്റെ വൃത്തി? അപ്പോൾ ഇവിടെ നോക്കേണ്ടത് സർവധാതുകത്തിൽ ദീർഘം വരുമോ? എന്താണ് എന്റെ വൃത്തി? ആ കൃത് സർവധാതിയോ, ആ കൃത് സർവധാതിയോ, സർവധാതി അത് പ്രവർത്തിക്കത്തില്ല. നത് കൃത് സർവധാതിയോ, അപ്പൊ അത് നോക്കണ്ട. ഗുണം വരുമോ? എന്തുകൊണ്ട്? അശിഷ്ലിംഗാണ് ഇത്. അങ്ങനെ ഇവിടെ ഗുണം വരുമോ എന്നാ ചോദിക്കുന്നു. എന്തുകൊണ്ട്? കിത്ത് ഏതിന് കിത്ത് വരും? വിധിലിംഗോ ആശീർലിംഗോ? ആശീർലിംഗോ. എങ്ങനെ കിത്ത് വരും? അടുത്ത സൂത്രമുണ്ട്, യാദാവ് അർദ്ധധാതുക്കെ ലിംഗിച്ച വെറുതോ റിങ് ആദേശസ്യ റിങ് പ്രകൃതി റിങ് വിധാന സാമർത്ഥ്യ ദീർഘോ നിയാദ്. ഇവിടെ മൂന്ന് നിമിത്തങ്ങളാ പറയുന്നു. ശേഷവരവരിക്കുമ്പോ നമുക്ക് ആവശ്യമെന്താ? യക്കി യക്ക് വരവരിക്കുമ്പോ ക്രിയതയെ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വരും. മൂന്നാമത്താണ് നോക്കൂടെ ആവശ്യം. യാദവ് അർദ്ധധാതുകെ ലിംഗി, യകാരാദിയായ അർദ്ധധാതുകം പരമിരിക്കുന്ന ലിംഗ് പരമിരിക്കുക, അർദ്ധധാതുകമായ ലിംഗ് പരമിരിക്കുക. എന്താ ഇവിടെ വിരിക്കുന്നത്? ഋതോ ലിംഗ്, ഋതോ ഋന്ന് റിങ് വരുമ്പോ റിങ് വിരിക്കുമ്പോ സൂത്രം വരും. റിങ് എന്ന് പറയുന്നതിന് അങ്ങകാര യുത്തായി പോയി രീ എന്നിരിക്കുന്നു. അത് ഏതിന് വരും? ഭൃ എന്ന് പറയുന്നത് ഋ എന്ന് വരും. വരുന്നെന്താണ്? വരുന്നെന്താണ്? രി. ഭൃ എന്നുള്ള എന്തായി മാറും? ഭ്രി. ഇവിടെ രേഖ എവിടുന്ന് വന്നു? റിങ്ങില്. ഈക്കാരം എവിടുന്ന് വന്നു? ബ്രി യാത്ത്, ബ്രിയാത്ത് എന്ന് പറയും. ബ്രിയാത്ത്, ബ്രിയാസ്ഥ, ബ്രിയാസു, ബ്രിയാഹ, ബ്രിയാസ്തം, ബ്രിയാസ്, ബ്രിയാസ്, ബ്രിയാസ്വ. ഇവിടെ ബ്രി യാതെന്നിരിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ച ഒരു സൂത്രം കൂടെ വരാം. ഏതാണ് ബ്രി യാതെന്നിരിക്കും? പഠിച്ച സൂത്രം വരാം. മകർ സാർവതാവിയോർ ദീർഘ ഒന്നുകൂടി അഗ്രസർവധാതിയോർ ദീർഘ ഒന്നുകൂടി എന്താണ് എന്റെ വൃത്തി? സർവധാതുയോ ദീർഘം ബ്രാഹ്മണ അജന്താംഗമാണ്. യാതി പ്രത്യം പരത്തിലുണ്ട്. കൃത്തുമില്ല, സർവധാതുവില്ല. അപ്പൊ ദീർഘം വരാം, പക്ഷേ വരുന്നില്ല. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. റീങ് പ്രകൃതി, റീങ്ങിന്റെ പ്രകരണമാണിത്. എന്നുവെച്ചാൽ റീങ്ങിന്റെ അനുവൃത്തിയുണ്ട്. ഇതിനു മുമ്പ് റീങ് അർത്ഥ എന്ന് പറയുന്ന ഒരു സൂത്രം ഉണ്ട്. അന്ന് റീങ് ഇവിടെ അനുവർത്തിക്കാം. റീങ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്രിയാദിന് പകരം എന്തായിരിക്കും? ബ്രിയാദ്. അങ്ങനെ അനുവർത്തിക്കാമെന്നിരിക്കെ പാണിനി ഇവിടെ എന്ത് ചെയ്തു? റീങ് പ്രത്യേകം വിധിച്ചു. അപ്പൊ അതിനെന്തോ ഒരു താല്പര്യമുണ്ടല്ലോ. റീങ് അനുവർത്തിച്ച് ബ്രിയ എന്ന രൂപം ശ്രദ്ധിക്കാമെന്നിരിക്കെ ഇവിടെ എന്ത് വിധിച്ചു? ബ്രിയ. അതിന്റെ താല്പര്യം എന്താണ്? ഇരി വന്നു കഴിഞ്ഞാൽ ദീർഘം വരാൻ, ദീർഘം വരണമെന്നുണ്ടെങ്കിൽ ഇരി ഇങ്ങനെ ഇങ്ങോട്ട് അനുവർത്തിച്ചാൽ മതി. ദീർഘം വരണമെങ്കിൽ റിങ് അനുവർത്തിച്ചാൽ മതി. പക്ഷെ റിങ് അനുവർത്തിക്കാതെ റിങ് വിധിച്ചത് ഇനി ദീർഘം വരാൻ പാടില്ല. അതുകൊണ്ട് ബ്രിയാതെന്ന് വരത്തുള്ളു. കാരണം ഇരിങ്ങി പ്രകൃതി റിങ് വിധാന സമർത്ഥ്യ ദീർഘന ബ്രിയ. റിങ് അനുവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? റീ എന്ന് കിട്ടും. അത് വരാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? റിങ് വിധിച്ചു. അങ്ങനെ രൂപം വരാൻ പാടില്ല. അല്ല, ഇനി റിങ് വന്നതിന് ശേഷം അഗ്രസാർവധാതുയോ പ്രകാരം ദീർഘം വിധിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്താവും? എന്നുവെച്ചാൽ പൂർവത്തിൽ റീങ് ഋതഹ എന്നൊരു സൂത്രത്തിൽ റീങ് ഗ്രഹണ ജ്ഞാപകം അത്ര ബ്രിയാദിത്യത്ര റിങ് ആദേശകൃതേ അഗ്രസാധാദ്വീത്തിനേന ദീർഘോ ന ഭവതി ഇതി. പിന്നെ ആത്മനെ പറഞ്ഞല്ലോ ബ്ര സ്യൂട്ട് സുട്ടുത്ത. നമുക്കറിയാം ബ്ര സിയുട്ട് സുട്ടുത്ത എന്നിരിക്കുമ്പോൾ ആദ്യത്തെ സകാരത്തിന് എന്തുവരും? ആദ്യത്തെ സകാരത്തിന് എന്തുവരും? ഷത്വം. ബ്ര ഷി സ ത അവിടെ എന്തുവരും? അത് കഴിഞ്ഞ് എന്തുവരും? ഷ്ടുത്വം. ബ്രഷീഷ്ഠ. ഇവിടെ ഗുണം വരാമോ? എന്തുകൊണ്ടില്ല? സൂത്രം ഏത്? ഇത് എന്തുകൊണ്ടല്ല? യാസുട്ട്. ഇവിടെ യാസുട്ടില്ല, അതുകൊണ്ട് അത് പറ്റത്തില്ല. എന്തുകൊണ്ട് ഇവിടെ കിത്തം കിത്വം വന്നില്ല? അല്ല, അത് തന്നെ ഗുണം വരുന്നില്ല. സൂത്രം എന്തുകൊണ്ടില്ല? ഇവിടെ ഗുണം വരുന്നില്ല. എന്തുകൊണ്ടെന്നാ ചോദിച്ചത്? അതിനുവേണ്ടി നമ്മൾ ഒരു സൂത്രം പഠിച്ചിട്ടില്ല. അതാണ് അടുത്ത സൂത്രം. ഉച്ച വർണ്ണാന്താത് പരോ ജലാദി ലിംഗ് സിച്ചോ കിതൗ സ്ഥ തങ്ങി. റുവർണാ പരോ ഇവിടെ ഭൃ ജലാദി ലിംഗ്, ജലാദിലിംഗുണ്ടോ അവിടെ? സിയുട്ട്. എന്തുകൊണ്ടിത് ജലാദി ആയിപ്പോയി? എന്തുകൊണ്ട് ജലാദി ആയിപ്പോയി? സിയിട്ട് വന്ന എന്നാ ജലാദിയാവും? അത് തന്നെ, സിയിട്ട് വന്ന ജലാദിയോ? അങ്ങനെ നിയമമുണ്ടോ? എങ്ങനെ സിയിട്ട് വന്ന? അതുകൊണ്ടാണോ? എന്തുകൊണ്ട് ഇത് ജലാദിയായി പോയി? അങ്ങനെ ഒരു ഗതികേട് അതിന് വന്നിരിക്കുകയാണ്. അതെന്തുകൊണ്ടെന്നാണ് ഉത്തരം പറയേണ്ടത്. ആകമായി കഴിഞ്ഞാൽ എല്ലാം ജലാദിയാവും. പിന്നെ സ്യൂട്ട് വന്നാൽ എല്ലാ സ്യൂട്ടായി കഴിഞ്ഞ ആകമായാൽ പിന്നെ എല്ലായിടത്തും ജലാദിയാവുമല്ലോ. വളരെ സിമ്പിളാണ് സമാധാനം. ഒരുപാട് ചിന്തിച്ച് തലപോകിക്കരുത്. എന്തുകൊണ്ടത് ജലാദിയാവും? അതുകൊണ്ടാണോ? ശരി ഉത്തരം ഒന്നേ ഉള്ളൂ. നിങ്ങളിപ്പോ ഒരുപാട് ഉത്തരം പറഞ്ഞു, പിന്നെ എന്തായാലും ശരിയാവില്ല. സിമ്പിളായി പറയാം. എവിടെ? ഇവിടെ വിധിച്ചുകൊണ്ടാണോ ഇത് ജലാദിയെ സകാരം ലോപിച്ചവിടെ? സിമ്പിളായ ഒരു കാര്യം ചോദിക്കുന്നു. നിങ്ങളുടെ തല പോഞ്ഞ അതിന്റെ സ്മെല്ല് എനിക്ക് തന്നെ അടിക്കുന്നുണ്ട്. ബ്രെയിൻ ചൂടായി, ഹീറ്റായി, ഒരു പുക. ഇത്രയൊന്നും ചിന്തിക്കണ്ട. സ്യൂട്ട് വിധിച്ചു കഴിഞ്ഞാൽ അതിന് എട്ട് വിധിച്ചാൽ ജലാദിയാകത്തില്ല. എട്ട് നിഷേധിച്ചാൽ എന്താവും? ജലാദിയാവും. ഇവിടെ എട്ട് നിഷേധിച്ചു, അതുകൊണ്ട് എന്തായി? ജലാദി. അപ്പോ സ്യൂട്ട് വന്നു കഴിഞ്ഞാൽ ജലാദിയായി ആയിക്കൊള്ളണമെന്ന് നിയമമില്ല. ഇട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കണം. ഇട്ടുണ്ടെങ്കിൽ എന്താവത്തുള്ളൂ? ജലാദി അല്ലാതെ. ഇട്ട് വന്നു കഴിഞ്ഞാൽ ജലാദി ആകത്തില്ല. ഇവിടെ ഇട്ടില്ല, അതുകൊണ്ട് ജലാദിയായി. ഇത് വളരെ സിമ്പിളായ ഒരു കാര്യമല്ലേ. ഇത്രയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ധനട്ട് ധാതുവായതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഇപ്പൊ ജലാദിയാണ് സിയുട്ട്. ജലാദോ ലിംഗായി ഇവിടെ. ഇനി ഇത് തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥലമാണ് ഏത്? സിച്ച്. ഈ രണ്ട് സ്ഥലത്തും എന്ത് വരുന്നു? കിതോ സ്ഥ കിത്താവും, പക്ഷെ ഒന്ന് കൂടിയുണ്ട്, തങ്ങായിരിക്കണം. പരത്തിൽ തങ്ങായിരിക്കണം എന്ന് പറഞ്ഞാൽ ആത്മീയത്തിലേ പ്രവർത്തിക്കത്തുള്ളൂ. ഋവർണാത്പരവും ജലാദി, ഋവർണത്തിന്റെ പരത്തിലിരിക്കുന്ന ജലാദിയായ ലിംഗം, അതുപോലെ സിച്ചും. സിച്ച് ജലാദിയാവണമെങ്കിൽ എന്ത് വേണം? ഇട്ടുവരരുത്. കിത്ത് കിത്ത് വിധിക്കുന്നു. സ്ഥ തങ്ങി. ഇവിടെ ശിഷ്ഠ പരത്തിൽ കിത്തായി ഗുണം വരുന്നില്ല. ലിംഗ്ഷു വരുമോ എന്ന് നോക്കണം, അത് വരുന്നില്ല. എന്തുകൊണ്ട്? ഇതും അർത്ഥവാദമാണ്. ആശയലിംഗം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നു യാദവ് ആർദ്ധതാവുകയേ. ഇവിടെ യാദയാർദ്ധാവുകയില്ല, ചലാദി ലിംഗാണ്. ആർദ്ധാവ് സംയോജിക്കുന്ന ഏതാണ് ലിംഗിന്? വൃത്തി എന്താണ്? ആർദ്ധാവ് സംയോഗം. ഇപ്പൊ ഇവിടെ കിത്തായി ഗുണം വരുന്നില്ല. ഭൃഷിഷ്ഠ എല്ലായിടത്തും കിത്തായുള്ള ഗുണം വരില്ല. ബൃഷീഷ്ഠ ബൃഷീയാസ്താം ബൃഷീരൻ ബൃഷീഷ്ഠ ബൃഷീയാസ്താം ബൃഷി ആലോചിച്ച് പറയണം. ബൃഷി രണ്ടുണ്ടോ? രണ്ടോ ഒന്നോ? ഇതെങ്ങനെ എണ്ണന്തമായി? എങ്ങനെ എണ്ണന്തമായി? ഇതെങ്ങനെ എണ്ണന്തമായത്? എണ്ണന്തമല്ല എന്ന്. പിന്നെ എണ്ണന്തം ആരെന്ന് ആണെന്നെങ്ങനെ പറയുന്നു? എണ്ണപ്പെടുന്നതാണോ? എണ്ണന്തമാണോ? ഇണാപ്പറ ഇട്ടില്ല, ഇതന്നിട്ട് ധാതുവാണോ? അപ്പൊ ബൃഷീഢ്വം അങ്ങനെ തന്നെ വരും. ഒരു സംശയവും വേണ്ട. ബൃഷീയ ബൃഷീവഹി ബൃഷീമഹി. ദീർഘം എന്തുകൊണ്ട് കൊടുത്ത്? ലിംഗ്സിച്ചവന്റെ വിശേഷണമായതുകൊണ്ട്. ദ്വിവചനം ഏതുപോലെ? നദിയ ആ അതുപോലെ ക്ലീനിങ് ശബ്ദമാണ്. ഹരി ഹരി അതല്ലേ എളുപ്പം? ആ ഇതും അങ്ങനെയാ. അടുത്ത ലുങ്ങ് ബ്ര സിച്ച് തീ തീനകാരത്തിന് സംഭവിക്കും. ഇതച്ച അതൊന്നാ എന്താ അടുത്ത് വരും? എന്താ വരുന്ന സൂത്രം? സൂത്രം തൂന്നിരുന്നായ സൂത്രം അസ്തിസ്ഥിച്ചോ അപൃക്തെ ഈട്ട് വരുന്നു. അട്ടു ഒന്ന് ആ ബ്രസീത് എന്നാണ് പഠിച്ച സൂത്രം. ഏതാ അവിടെ വരുന്നത്? പഠിച്ച സൂത്രം ഇടയിട്ടി ഇവിടെ ഇട്ട് വരുമോ? പിന്നെ എങ്ങനെ ഇടയിട്ടി വരും? അകസവർണ്ണ ഇവിടെ ഏത് അകസവർണ്ണ വരുന്നു? സൂത്രമായിരുന്നു. സൂത്രം ഏതാ വരുന്നു? പ്രധാന സൂത്രം പദവൃജ ഹലന്തസ്യ അജഹവരു ശുചിവൃദ്ധി പരസ്മിതേഷു വരുമോ? എന്തുകൊണ്ട്? അതും വരത്തില്ലേ? അതോ ഹലാദിർ ലഭുഹോ വരുമോ? പിന്നെങ്ങനെ അഭർഷിത എന്ന രൂപം വരുന്നു? ഇതൊന്നും വന്നില്ലെങ്കിൽ ഗുണം വന്നു കഴിഞ്ഞാ അഭർഷിത എന്ന് വന്നിരിക്കുന്നു. എങ്ങനെ വരും? ശുചിവിദർത്തി പരസ്യവിദേഷു വരില്ല എന്ന് ഉറപ്പാണോ? അത്രയും ഉറപ്പിച്ചെങ്ങനെ പറയാൻ പറ്റി? സിജിവൃദ്ധി പരസ്മതേഷു യുഗന്താംഗ സിവൃദ്ധി സ്യാദ് പരസ്മതേ സിചി എന്ന് പറയുന്നു. അതിനെ നിഷേധിക്കുന്ന സൂത്രം ഏതാണോ? നേട്ടി ഇവിടെ ഇട്ടുണ്ടോ? ഇല്ല. വൃദ്ധിരപരം അഭാർഷി അങ്ങനെ വരുന്നു. അഭാർഷി അഭാർ എല്ലായിടത്തും വരും. സുപാം സുന ഷത്വം ഷ്ടുത്വം അഭാർഷ്ഠാം സിച്ച് എല്ലായിടത്തും വരും. അഭാർഷീത് അഭാർഷ്ഠാം അഭാർഷു ഏ സൂത്രം വന്നു? സുജഭ്യസ്ത അഭാർഷീഹി അഭാർ ഷീഹി ദീർഘം ഇടുന്നു വന്നു. അഭാർഷീഹി ദീർഘം ഇടുന്നു വന്നു വന്നില്ലേ? അറിയത്തില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. സിജിവർദ്ധി പരിസ്ഥിതി ഭർഷീതെന്നുള്ളത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. അസ്ഥിസിജോ അപൃക്തേ അപൃക്തമായ സീലിക്കാർ ഇതസ്ഥ ലോപിച്ച് സി കീട്ട് വന്നു. ഭർഷീ ഭാഷ്ഠാം അഭാർഷ്ഠ അഭാർഷം ഭാഷ്വ ഭാഷ്മ എന്താ പ്രശ്നമുണ്ടോ? പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. പ്രശ്നം എന്താ? പ്രശ്നം മിസ്റ്റേക്ക് ചിലപ്പം പറ്റാം, പറ്റിയാൽ കറക്റ്റ് ചെയ്യാം. എന്താ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മതി. അഭാഷീത് അഭാഷ്ഠം അവിടെ എന്താ മിസ്റ്റേക്ക് വന്നത്? പ്രഥമ ബഹുവചനോ? അഭാഷീത് അഭാഷ്ഠം അഭാ ആ എന്താ പ്രശ്നം? അഭാഷീ അഭാഷ്ഠം അഭാഷ്ഠ അഭാർഷം അഭാർഷ്വ എവിടെയെങ്കിലും പിശ കൊണ്ടെങ്കിൽ അപ്പൊ കാണിക്കണം, പിന്നീട് മാറ്റി വയ്ക്കരുത്. അല്ല, പൊതുവെ നമുക്ക് അങ്ങനെ പറയാം. പൊതുവായിട്ട് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല, അങ്ങനെ ഉപയോഗിക്കുന്നു. പിന്നെ അടുത്തു വരുന്നത് ആത്മനിവേദം. ആ ബ്ര പരത്തിലെന്ത് വരും? സിച്ച് ത അസ്ഥി സിജു അപൃക്തി വരുമോ? അപൃക്തമല്ല. ഇട്ട് വരുമോ? പരത്തിന് കിത്തുണ്ടോ? പരത്തിൽ കിത്തുണ്ടോ എന്ന് ഉണ്ടോ? പരത്തിൽ കിത്തുണ്ടോ? ആ ബ്രസ് താന്നിരിക്കുന്നിടത്ത് കിത്തുണ്ടോ എന്നാണ് ചോദ്യം. എന്തുകൊണ്ടില്ല? താന്ന് പറയുന്നത് കിത്താണോ അല്ലയോ? സർവധാതുകം അപിത്ത്, ഇത് അപിത്താണോ? സർവധാതുവാണോ? എന്തുകൊണ്ടല്ല? താന്ന് പറയുന്നത് സർവധാതു അർദ്ധാതു. എന്തുകൊണ്ടാണ് അർദ്ധാതുമായി? താന്ന് പറയുന്നത് സർവധാതു അർദ്ധാതു. എന്തുകൊണ്ട് സൂത്രം ഏത് തിങ്ങിച്ചിട്ട് സർവധാതു താന്ന് പറയുന്നത് തിങ്ങിപ്പെടുവോ? സർവ്വതാകം തന്നെ. ഞാൻ എന്താത്ര ആലോചിക്കുന്നു. അപ്പൊ ഇവിടെ പരത്തിലിരിക്കുന്നത് പിന്നെ സിച്ചാണ്. ആ സിച്ചിരിക്കും, ആ ബ്രസ് താന്നിരിക്കുമ്പോൾ പൂർവ്വത്തിൽ ഗുണം വരാമോ? എന്തുകൊണ്ടില്ല? വെറുതെ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. സിച്ചാർദാതുമായ ഗുണം വരത്തില്ലേ? എങ്ങനെ കിത്തായി? സർവ്വധാതുവാണോ? സിച്ച് സർവ്വധാതുവാണോ? പിന്നെന്താ പ്രശ്നം? എന്താ ആ ബ്രസ് ത സിച്ചിലോപിച്ച ഗുണം വരാമോ? ഉറപ്പാണോ? ഇവിടെ ഒന്ന് നോക്കുക. ഹ്രസ്വാദങ്ക സിച്ചോ ലോകോ ചലി. സിച്ചിന് ലോകം വരും എന്തിരിക്കുമ്പോ? ചല്ല് വരവായിരിക്കും. പിന്നെ സിച്ചൊരു തലവേദനയല്ല, അത് കളഞ്ഞു. ആ ഭൃ ത ഇനി ചോദിക്കുകയാണ് ഇവിടെ ഗുണം വരാമോ? സിച്ചിരുന്നുകൊണ്ടാണല്ലോ പറഞ്ഞ ഗുണം വരാമെന്ന്. ആ ഭൃ സ് ത സിച്ച് പോയി, ഇനി ഗുണം വരാമോ? ഏത് വരാമോ? വരാമെന്നാ വരാൻ പാടില്ലെന്നോ? താങ്കിത്തായോണ്ട്. പക്ഷെ പ്രത്യേക ലോകയെ പ്രത്യേക ലക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞാൽ പരത്തിൽ സിച്ച് ഇപ്പോഴും ഉണ്ട്. പ്രത്യേക ലുപ്തേവി തഥാശ്രിതം അംഗകാര്യം വരുമോ? പ്രത്യേകം ലോപിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള അംഗകാര്യം വരാമോ? സർവധാത ആർദ്യോപതി എന്ന് പറയുന്നത് അംഗത്തിന് വിരിക്കുന്നതാണോ? പിന്നെ വരാമോ? പിന്നെന്താ വരാത്ത? തൊട്ടു മുമ്പിലത്തെ സൂത്രം നോക്കുക. അവിടെ എന്താ പറയുന്നത്? ഉച്ച ഇവർണാപ്പരോ ജലാതി ലിംഗ് സിച്ചോ പിതോസ്ഥ തങ്ങി. വർണ്ണത്തിന്റെ പരവരിക്കുന്ന സിച്ച് കിത്താവും തങ്ങ് പരവരിക്കുമ്പോൾ. ഇവിടെ സിച്ച് ഉണ്ടോ? പക്ഷേ ലോപിച്ചെങ്കിലും എന്തായി? കിത്ത് ആയ സിച്ച് പരവരിക്കുന്നുണ്ട്, ഗുണം വരുന്നില്ല. ആ സമയം ഹ്രസ്വാദങ്കാത് പ്രകാരം സിച്ച് ലോപിക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനെ വരും അഭർത്ത ലോപിച്ച സിപ്പിനെ സിച്ചിനെ കിത്താക്കി ഗുണത്തെ നിഷേധിച്ചു. അഭർത്ത ഒരിടത്തും വരത്തില്ല. എല്ലായിടത്തും സിച്ച് വന്നാലും പോയാലും എല്ലാം സിച്ച് അവിടെ ഉണ്ട്. അപ്പോൾ അത് കിത്താവും. കിത്താക്കിക്കഴിഞ്ഞാൽ പൂർവ്വത്തിൽ ഗുണം വരില്ല. അഭൃത അഭൃഷാതാം അഭൃഷത അഭൃഷത. അത എങ്ങനെ വന്നു? ഒന്നിനു വിദേശത്ത് അഭൃതാഹ അഭൃഷാതാം അഭൃ ആലോചിച്ച് പറയണം. ഢത്വം വരുമോ? ഉറപ്പിച്ചാരെങ്കിലും പറയണം. അബ്ര ധും ഉറപ്പിച്ച് പറയണം. വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അറയ്ക്കും. അഭൃഷി അഭൃഷ്വഹി അഭൃഷ്മഹി. നിങ്ങളറച്ചാൽ ഞാനും ഉറച്ചു. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇവിടെ വിശേഷിച്ച് വരുന്ന ഇതാണ് ഉച്ചയും ഹ്രസ്വതം കാത്. അപ്പോൾ അവിടെ സിച്ചിനെ ലോകം വിധിക്കുന്നു ഹ്രസ്വതം കാ. ഉച്ച എന്ന് പറയുന്നത് ആശ്രലിംഗിലും ലുങ്ങിലും കിത്തം വിധിക്കുന്നു. അടുത്തു വരുന്നത് ഹൃഞ്ഞ് ഹരണേ. ധാരാളം പ്രയോഗിക്കുന്നത് അതാണ്. ആഹാരം വിഹാരം നിഹാരം തുടങ്ങി ഒരുപാട് അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഹെറിഞ്ഞ് ശപ്പത്തിപ്പ് എന്ത് വരുന്നു? ഉരണ്ടപുര ഹർ ആ ഹരതി ഹരത ഹരന്തി ഹരസ് ഹരത ഹരത രാമി ഹര ഹര ഹരത്തെ ഉരണ്ടപുര എന്ന് പറയുന്ന സൂത്രം പഠിച്ച സമയത്ത് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു അല്ലേ? എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷെ അതിനിപ്പോൾ എത്രമാത്രം ഉപയോഗം വന്നിരിക്കുന്നു, എത്ര സ്ഥലത്ത് പ്രവർത്തിച്ചിരിക്കുന്നു. പിന്നെ ലെട്ടിൽ വരുമ്പം ഹൃഞ്ഞാണ് ദത്വം വരുന്നു. ഹൃ ഹൃ അഭ്യാസത്തില് ഉപസ്റ്റു അഭ്യാസ ചർച്ച പലാശേഷം എല്ലാം വന്നു. ജ ഹൃ നല്ല് എന്ത് വരുന്നു? ജഹാര ജഹ്ര അതസ്സൊന്നിനടുത്ത് ജഹ്രതു ജഹ്രുഹു ജഹൃധനടുത്ത് എന്തുകൊണ്ട്? ധാതു അനുട്ടായതുകൊണ്ട് ഹൃദന്ത ഈദ്രിങ് നിത്യാനട്ട് വിട്ടുവരുന്നില്ല. വിട്ടുവന്നില്ലെങ്കിലും എന്തുവരും? ഗുണം വരും. ജഹർത്ഥ എന്തുകൊണ്ട് ഗുണം വരുന്നു? പിത്ത് ജഹ്രധു ജഹ്ര ജഹാര ജഹര ജഹ്ര വാ ഇട്ടുവരുമോ? ഉറപ്പാണോ? വിട്ടു വരുമോ? ഇല്ല, ഇത് ഏതെങ്കിലും ഒരു അഭിപ്രായം ഉറപ്പിച്ച് പറയണം. ക്രാദിന്യൂ പ്രകാരം ഇട്ട് വരും. ക്രാദ്യന്യൂലടി സേഡ് ഭവേത് ദുരന്ത ഏതും നിത്യാനിട്ടെന്ന് പറഞ്ഞ എവിടത്തേക്കാണ് പറഞ്ഞത്? ധല്ലിനു വേണ്ടി പറഞ്ഞാണ്. അജന്തോ അകാലവാൻവായ താസ്യനട്ട് ധലി വേട്ടെന്നാ പറഞ്ഞു. വൃതന്ത ഈദ്രം നിത്യാനട്ടെന്ന് പറയുന്ന എവിടത്തേക്ക്? ധല്ല്. ക്രാദ്യന്യോലടി സേഡ് ഭവേതെന്ന് പറഞ്ഞ പിന്നെ ബാക്കി വരുന്ന രണ്ട് സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? വായും മായും. അവിടെ ക്രാദ് നിയമപ്രകാരം ഇട്ട് വരാം. പിന്നെ ലെട്ടിൽ വേറെ എവിടെ വരും? ആത്മനിയോഗത്തിനും വരാം. അവിടെ തല്ലില്ലല്ലോ. ആത്മനിയോഗത്തിനും വരാം. അതുകൊണ്ടല്ല ആത്മനിയോഗത്തിൽ ഇട്ട് വരുന്ന ക്രാദ് നിയമപ്രകാരം. ഈ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് അജന്തു അകാരവാൻവായ താസേനയുടെ ധലിവേട്ടയം മൃദന്ത ഈദ്രങ് നിത്യാനിട്ടൊന്നു വരെ എവിടത്തേക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നു? ധല്ലന്. ബാക്കി ക്രാദ്യന്യോ ലഡിസേറ്റ് ഭവ എന്ന് പറയുമ്പം ബാക്കി പരസ്യവും അങ്ങനെ വരും. എങ്ങനെ വരുന്നു? ജഹ്രേ ജഹ്രാദേ ജഹ്രിരേ ജഹ്രഷേ ജഹ്രാദേ ജഹ്ര ജഹ്രുഡേ ജഹ്രേ ജഹ്രി വഹേ ജഹ്ര. ഇവിടെ മധ്യപുരുഷ ഏകവചനത്തിനിട്ട് വരുമോ? ഇട്ട് വരുമോ? വരുമോ? വരല്ലേ? വരും. എന്തുകൊണ്ട്? കറാദിനിയ പ്രകാരം ഇട്ട് വന്ന രൂപമാണോ പറഞ്ഞത്? ജഹ്രിഷേ ജഹ്രിഷെന്നും ജഹ്രിഷ എന്നും പറയുന്ന ഒരു ചെറിയ വ്യത്യാസമാണ്. ഹൃഞ്ഞ് ധാതു ഹർഷനൊന്നും പോയില്ല, ഇവിടെ ഹൃഞ്ഞി തന്നെ നിൽക്കുക. ഹൃഷ് എന്ന് വന്നെന്ന് പറഞ്ഞ് ഹർഷിക്ക് പോണോ? ജഹ്രിഷേ ഷ എവിടെ നിന്ന് വന്നു? ധാസഹ സേ ധാതുവിന്റെ അല്ല, ജഹ്രിഷേ ധാസഹ സേ വന്നാണ്. പൂർവത്തില് ജഹ്ര സേ എന്നിരിക്കുന്നു, എട്ട് വന്നു. ജഹ്രീഷേ അവിടെ പ്രകാരത്തിന് എന്ത് വന്നു? ഇകവണിച്ച് വന്നു, ഷത്തും വന്നു. ജഹ്രിഷേ ഗുണം വരുന്നില്ല. എന്തുകൊണ്ട്? കിത്ത് കുറെ ഓർമ്മിച്ചിരുന്നാലേ എല്ലാ ചോദ്യങ്ങൾക്കും സമാധാനം പറയാൻ പറ്റും. നിങ്ങൾ കുറെ ഓർമ്മിച്ചിരുന്നാൽ എനിക്ക് ജോലി കുറഞ്ഞിരിക്കും. എന്റെ ബുദ്ധി എനിക്ക് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാം, ഒരുപാടിടത്ത് ഉപയോഗിക്കേണ്ട കാര്യമുണ്ട്. ജഹ്രേ ജഹ്രി മഹേ ജഹ്രി ജഹ്രി മഹേ ജഹ്രി മഹേ എന്ന് പറയുന്നിടത്ത് എന്തുവരും? എട്ട് മാത്രമാണ്, പിന്നെ ഇക എണിച്ചും വരും. മനസ്സിലായോ? എട്ട് വരുമ്പോൾ ഇത് എണിച്ചും വരും. ജഹ്രി മഹേ ജഹ്രി മഹേ. പിന്നെ എട്ട് വരാത്ത എവിടെയാ? അല്ല, ഇക എണിച്ച് വരാത്ത എവിടെയാ? ആത്മനിയോഗത്തിൽ ഇവണിച്ച് വരാത്ത സ്ഥലം. ആത്മനിയോഗത്തിൽ ഇവണിച്ച് വരാത്ത സ്ഥലം എവിടെയാണ്? ആത്മനിയോഗത്തിൽ ഇട്ട് വരാത്ത സ്ഥലം. ആലോചിച്ച് പറയുന്നു. ഇഗവണിച്ച് വരാത്ത സ്ഥലം എല്ലായിടത്തും വരും. ആലോചിക്കാനൊന്നുമില്ല. ജഹ്രേ ജഹ്രാദേ ജഹ്രിരേ, അവിടെ ആയിരിക്കുന്നു, ഇരേ ഇരിക്കുന്നു. ജഹ്രിഷ ഇട്ട് വന്നു. ജഹ്രാധേ ജഹ്രുഡേ ഇട്ട് വന്നു. ജഹ്രേ അങ്ങനെ ആത്മനിവേദത്തിന്റെ കാര്യം ചോദിക്കാൻ ജഹ്രിഷയുള്ളു. ജഹ്രേ ജഹ്രാദേ ജഹ്രിരേ ജഹ്രിഷേ, അവിടെ ഇവണിച്ച് വരുമോ? ഒരു എട്ട് വന്നുകൊണ്ട് ഇവണിച്ച് വരും. ജഹ്രാദേ ജഹ്രുഡേ, അവിടെയും ഇട്ട് വന്നു. പിന്നെ ജഹ്രേ അവിടെ വരുമോ? ഇവണിച്ച് വരുമോ? വരുമോ? എന്തോ ഏ വന്നുകൊണ്ട് ജഹ്രി വഹേ ജഹ്രി മഹേ അവിടെ ഇട്ട് വന്നു. എല്ലായിടത്തും വരും. എങ്ങനെ എങ്ങനെ? ഇട്ട് വരുന്ന ഇട്ട് വരുന്ന ഏതില്? ഇട്ട് വന്നിട്ടില്ലേ? അങ്ങനെ ഒരു സംഭവമുണ്ടോ? എട്ട് വരുമോ അല്ലേ നിന്നെ നമ്മൾ തീരുമാനിക്കേണ്ടി വരും. വരുമോ ഇല്ലേ? വരുമോ? വരുമോ ഇല്ലേ? ആത്മനിയോഗത്തിലിട്ട് വരുമോ? അത് ക്രാതിയിൽ പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. ക്രാതിയിലുണ്ടോ? ഹൃ ഇല്ല എന്ന വരത്തില്ല. കൃ സൃ ഭൃ വൃ സ്തു ശ്രുവോലടി, അതിൽ പെടുന്നില്ല. പിന്നെ ഇത് അനിട്ട് ധാതു ആണോ എന്ന് നോക്കണം. ആണോ? അനിട്ടാണ്. പല്ലിട്ടിലിട്ട് വന്നേ പറ്റൂ. ഇട്ട് വരണം. ശുദ്ധാന്തമതിയിൽ അങ്ങനെ അല്ല, രൂപചന്ദ്രിയയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തി പോകണം. സേട്ടാണോ? ഋതാവ് സേട്ടോ അനിട്ടോ? അനിട്ട്. ഹൃദാവ് സേട്ടോ അനിട്ടോ? അനിട്ട്. ഇവിടെ ഉറപ്പുള്ളവരുണ്ട്, അവരെ കൂടെ തെറ്റിക്കരുത്. ഊത്ത്, ആ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പാട്ട് നേരെ പഠിച്ചില്ല. ഊത്തിട്ട് എന്ത് ചെയ്തു പറഞ്ഞിരിക്കുന്നു? ഇതുമായിട്ട് എന്താ ബന്ധം? പാട്ട് നേരെ പഠിച്ചില്ല. ഊതര് എന്ത് പ്രകാരം ഇവിടെ ഇട്ട് വരുമോ? അനിട്ടാവോ? അതിന് സേട്ടോ അനിട്ടോ? എന്താ അനിട്ട്? ഇതത് വരുന്നുണ്ടോ? ഇല്ല. പിന്നെന്താ അത്രയും ആലോചിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പുസ്തകത്തിൽ ലുട്ടിന്റെ രൂപം നോക്കുക, അപ്പൊ ക്ലിയർ ആവും. ലുട്ടിൽ എന്താ കൊടുത്തിരിക്കുന്നത്? അനിട്ട്. അത് നോക്കിയാ പോരേ? സേറ്റാണോ അനട്ടാണോ, അല്ലെങ്കിൽ ഹരിത എന്ന് വരും. അവിടെ പറഞ്ഞിരുന്നത് റ് ആണ്, ഓ ദ്രദന്തൈ ആണ്. ഇത് റ് ആണോ റു ആണോ, ഹ്രസ്വമാണോ ദീർഘമാണോ? ഹ്രസ്വം. പിന്നെ അതിൻ്റെ കാര്യം വരുന്നില്ല. വിനാ ഏകാച്ചുകളെല്ലാം അനുട്ടാണ്. അതീ പറഞ്ഞിരിക്കുന്ന ഒഴികെയുള്ള ബാക്കിയെല്ലാം ഏകാച്ചുകളും അനുട്ടാണ്. ഇതും ഏകാച്ചാണ്, അതീ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അനുട്ടാണ്. അതിൽ പറഞ്ഞത് ഒഴികെയുള്ള ഏകാച്ചുകളെല്ലാം അനുട്ടാണ്. അപ്പം നോ വേണ്ടത് ഇത് പാട്ടിൽ ഇതിനെ ചേർത്തിട്ടുണ്ടോ എന്നാണ്. ഉണ്ടോ? അപ്പം അനുട്ടാണ്. സംഗതി വളരെ ക്ലിയർ അല്ലേ? എന്റെ ബുദ്ധി ഇവിടെ കുഴപ്പിച്ചു കളയും. അപ്പോ എന്തുവരുന്നു അടുത്ത്? ലുട്ട്. ഹർത്ത ഹർത്താരു ഹർത്താരഹ ഹർത്താസി ഹർത്താസ്ഥ ഹർത്താസ്ഥ ഹർത്താസ് ഹർത്താ ഹർത്താരു ഹർത്താര ഹർത്താസേ ഹർത്താസാദി ഹർത്താധ്വേ ഹർത്താസ്വേ ഹർത്താസ്. ലുട്ടിൽ വരുമ്പോ സൂത്രം വരുന്നു. ഒരു ധനുസ് ഇട്ട് വന്നു. ഹരിഷ്യതി ഹരിഷ്യത ഹരിഷ്യന്തി ഹരിഷ്യസി ഹരിഷ്യത ഹരിഷ്യ ആഹരിഷ്യതി അപഹരിഷ്യതി ഉദ്ധരിഷ്യതി ഉത്ത് ഹരിഷ്യതി. അവിടെ സൂത്രം വന്നു. ജയോന്നിതര ഉദ്ധാരം ഉദ്ധരണം ഒക്കെ ഇതിൽ നിന്ന് വരുന്നതാണ്. ആത്മനയോഗത്തിൽ ഹരിഷ്യതേ ഹരിഷ്യതേ ഹരിഷ്യന്തേ ഹരിഷ്യസേ ഹരിഷ്യതേ ഹരിഷ്യ ഹരിഷ്യ ഹരിഷ്യ ഹരിഷ്യ. പിന്നെ ഹരതു ഹരതാദ് ഹരതാം ഹരന്തു ഹര ഹരതാദ് ഹരതം ഹരതു ഹരാണി ഹരാവ ഹരാം. പിന്നെ ഹരതാം ഹരേതാം ഹരന്താം ഹരസ്വരേതാം അഹരത ഹരതാം അഹരത ഹരേതാം ഇതിലെങ്കിൽ ഹരേത് ഹരേതാം ഹരേയൂരേ ഹരേ ഹരേ ആശയങ്ങൾ ശ്രദ്ധിക്കണം. എന്തു വരുന്നു അവിടെ? ശ്രീ ലിംഗ് ശയക് ലിംഗ്ചു വരൂ. ഹ്രിയാത് ഹ്രിയാത് രിങ് വരുന്നു. എന്തുകൊണ്ട്? യാദവ് ആർദ്ധതാദികെ ലിംഗി യകാരാദിയായ ആർദ്ധാതുകമായ ലിംഗിരിക്കുമ്പോൾ എന്തുവരുന്നു? ഹ്രിയാത് ആശയല്ലെങ്കിൽ ഹ്രിയാത് ഹ്രിയാസം. ഓ, വിധിലിംഗിന്റെ ആത്മനിയോഗം പറഞ്ഞു. അതുകൂടെ പറഞ്ഞു. ഹരേത ഹരേയാദാം ഹരേ ഇതിൽ നിന്നാണ് ഹരിശബ്ദം സെറ്റ് ചെയ്യുന്നത്. ഹരി ഇതിൽ നിന്നാണ് വരുന്നത്. ഹരണേ അടുത്ത് അസിർലിംഗിൽ വരുമ്പോൾ ആർദ്ധാതുകമായുണ്ട്. രിംഗ്ഷ യജ്ലിംഗ്ഷു യാദിയായ ആർദ്ധതാതുകമായ ലിംഗ് പരവരിക്കുന്നതുകൊണ്ട് രിംഗ് വന്നിട്ട് ഹ്രിയാദ് ഹ്രിയാസ്താം ഹ്രിയാസ്തം ഹ്രിയാസ്തം ഹ്രിയാസം ഹ്രിയാസം. ആത്മനിയോഗത്തിൽ ഉസ്ഥ വരുന്നു. കിത്താക്കുന്നു. ഹൃ ഷീഷ്ട ഹൃഷിയാസ്താം ഹൃഷീരൻ ഹൃഷിഷ്ട ഹൃഷിയാസ്താം ലിംഗിന് വരുമ്പോഴത്തേക്ക് ഏത് സൂത്രമാണ് വന്നവിടെ? നേരത്തെ വന്ന സൂത്രം തന്നെ വരും. ഏതാണ്? സിജിവൃദ്ധി പരസ്യഗതീഷു. അഹാർഷീത് വൃദ്ധി വന്ന അഹാർഷീത് അഹാഷ്ടം അഹാർഷു അഹാർഷി അഹാഷ്ടം അഹാർഷം അഹാർഷ ആത്മനിയോഗത്ത് വരുമ്പോൾ ഹ്രസ്വാദങ്കാതെ വരും. സിച്ചിന് ലോകം വരും. അഹൃത അഹർഷാദാം അഹർഷദ അഹർ ധ അഹർഷാദാം അഹർ ഡോം അഹർഷി അഹർഷ് അഹർഷി മഹി വരുമോ അഹർഷ് മഹി വരുമോ അഹർഷ്മഹി തൃങ്ങ് ഹരിഷ്യത് അഹരിഷിതാം അഹരിഷ്യൻ അഹർഷ്യ അഹരിഷിത അഹരിഷിത അഹർഷ്യം അഹരിഷ്യാവ അഹരിഷ്യാമ അഹരിഷ്യത് അഹരിഷിതാം അഹരിഷ്യന്ത അഹരിഷ്യത് അഹരിഷ്യത അഹരിഷ്യാമ.